മൂന്ന് പാദം നാല് അധികരണം പതിനേഴ് സൂത്രം പത്രണ്ട് ഇവ മുക്തിഫല നിയമ തദവസ്ഥ അവധൃതേഹി തദവസ്ഥ അവധൃതേഹി ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്തത് വിദ്യയിൽ ശ്രവണ മനനാദി സാധനങ്ങളുടെ ഫലമായി വരുന്ന വിദ്യയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെ വിദ്യാഫലമായ മുക്തി അത് ഏക രൂപമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള താരതമ്യവും സംഭവിക്കുന്നില്ല, ഏറ്റക്കുറച്ചിലില്ല. കൂടിയ മുക്തി, കുറഞ്ഞ മുക്തി അങ്ങനെയൊന്നുമില്ല. അതിനുള്ള കാരണം പറഞ്ഞ എന്താണ്? മുക്തി ബ്രഹ്മം തന്നെ, അസാധ്യമാണ്. സാധിച്ചെടുക്കുന്ന ഒന്നല്ല, സാധനകളിലൂടെ സാധിക്കുന്ന ഒന്നല്ല. നിത്യസിദ്ധമാണ് ബ്രഹ്മം, നിത്യസിദ്ധമാണ് ബ്രഹ്മസ്വരൂപമായതുകൊണ്ട്. അങ്ങനെ നിത്യസിദ്ധവും അസാധ്യവുമായ ഒന്നാണ്. പിന്നെ സാധനകളുടെ ആവശ്യം തോന്നും. സാധനകളെല്ലാം അതിനെ അറിയാൻ വേണ്ടി മാത്രം. ഇത് അദ്വൈത സിദ്ധാന്തമാണ്. ഇത് പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കൂടുതലായി ചർച്ച ചെയ്തത് ഇവിടെ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇന്ന് പ്രചാരത്തിലിരിക്കുന്നു. ആയതായി ഭാഷകാരം പറയാത്തതാണ്. മുക്തിയിൽ ആനന്ദസ്ഫൂർത്തി ഉണ്ടാകുന്നു എന്ന് പറയുന്നു. മുക്തി എന്ന് പറയുമ്പം അവിടെ വിദ്യയിൽ വിദ്യ കൊണ്ട് ആനന്ദം അഭിവ്യക്തമാകുന്നു എന്ന് വെച്ചാൽ പ്രകടമാകുന്നു എന്നാണ്. ഇത് ഭാഷയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യാഖ്യാതാക്കൾ പലരും ഈ ഇത്തരത്തിലുള്ള ഒരു ആനന്ദ അഭിവ്യക്തിയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് നമ്മളത് ചർച്ച ചെയ്തു. അതിനെക്കുറിച്ച് പരാമർശിക്കാതെ കടന്നു പോകാൻ പറ്റത്തില്ലല്ലോ. അത് പറയുന്ന നിസ്സാരക്കാരല്ല, പദവാക്യ പ്രമാണജ്ഞന്മാരായ ആചാര്യന്മാരാണ്. അപ്പോൾ അത് പരിശോധിക്കണം. അപ്പോൾ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതും പറഞ്ഞു. ഭാഷകാരൻ ഇവിടെ മുക്തി എന്ന് പറയുമ്പോൾ അത് വ്യക്തമായും ഭാഷകാരൻ പറയുന്നത് എങ്ങനെയുള്ള മുക്തിയെക്കുറിച്ചാണ്? നിരുപാധികമായ മുക്തി. അതെന്താ നിരുപാധികം എന്ന് പറയാനോ? എന്താ നിരുപാധികം എന്ന് പറഞ്ഞു? നിരുപാധികം എന്ന് പറയാൻ എന്താ? അതുകൊണ്ടാണ് നിരുപാധികം എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായില്ല. ഒന്ന് ഒന്ന് ആ അതാണ് കാരണം. അത് തന്നെയാണ്, മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പോൾ അത് അവിടെ ഉപാധികളൊന്നും തന്നെ ശേഷിക്കുന്നില്ല. എന്നുവെച്ചാൽ പ്രാരബ്ധരൂപത്തിൽ ശേഷിക്കുമെന്ന് ഭാഷ്യകാരം പറയുന്ന ഉപാധികൾ, ശരീരം, ഇന്ദ്രിയം, കരണം, ഇതൊന്നും തന്നെ ശേഷിക്കുന്നില്ല. അത് ശേഷിക്കാതാകുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള മറ്റൊരു വിഷയം അത് ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. തൽക്കാലം അതൊന്നും ശേഷിക്കുന്നില്ല, ഉപാധികളില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു. അതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? മരണത്തിന് ശേഷം ഉള്ളത് ഉള്ള അവസ്ഥ, കേവല ബ്രഹ്മാവസ്ഥ, അതാണ് മുഖ്യമായ മുക്തി എന്ന് പറയുന്നത്. പ്രാരബ്ധം ഒടുങ്ങുമ്പോൾ, പ്രാരബ്ധ ശരീരം നശിക്കുമ്പോൾ, ആ ശരീരത്തിലിരുന്നുള്ള അവസ്ഥ അനുഭവങ്ങളെല്ലാം തീരുമ്പോൾ, അതാണ് നിത്യസിദ്ധമായിരിക്കുന്ന, സ്വതസിദ്ധമായിരിക്കുന്ന, അസാധ്യമായിരിക്കുന്ന മുക്തി എന്ന് പറയുന്നത്. എന്നാലിവിടെ വ്യാഖ്യാതാക്കന്മാർ പറയുന്ന ആനന്ദാഭിവ്യക്തി, ആനന്ദസ്ഫൂർത്തി എന്നെല്ലാം പറയുന്നത് അപ്പൊ എങ്ങനെ സംഭവിക്കാം, എവിടെ സംഭവിക്കാം? സ്വാഭാവികമായിട്ട് സംഭവിക്കാം. എപ്പോ, എവിടെ, എങ്ങനെ? അതായത് മരണത്തിന് മുമ്പ്, മരണത്തിന് മുമ്പ് സംഭവിക്കാം. ഇവിടെ പറയുന്ന രീതി മരിച്ചതിന് ശേഷം സംഭവിക്കാൻ വഴിയില്ല. എന്തുകൊണ്ട്? അത് ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ഉപാധികൾ ആവശ്യമാണ്. പ്രധാനമായും ഏതുപാധി വേണം? എന്തൊക്കെയാണ്? മനസ്സ്, ബുദ്ധി എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഈ തത്വദർശിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഈ പ്രാരബ്ധം ഒടുങ്ങുന്നത് വരെയുള്ളൂ ജന്മം, പിന്നീട് ജന്മമില്ല, പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ജന്മമില്ലെങ്കിൽ പിന്നെ ബാക്കി ഒരിടപാടുകളുമില്ല, എല്ലാം അവസാനിച്ചു. കർണങ്ങളില്ല, ശരീരമില്ല, കാര്യകർണങ്ങളൊന്നുമില്ല, സംസാരം നിവൃത്തി എന്ന് പറയുന്ന അത് തന്നെ ഒരർത്ഥത്തിൽ അതാണ്. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഇത് സംഭവിക്കാം. വ്യാഖ്യാതാക്കൾ പറയുന്നതനുസരിച്ച് പറയുന്നവരാരും മോശക്കാരല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കാം? ഇനി വരുന്ന ഭാഗത്തിലും ഭാഷകാരൻ പറയും. ബ്രഹ്മത്തിൻ്റെ ലക്ഷണമായി പറയുന്നത് എന്താണ്? സച്ചിദാനന്ദം. എന്ത് ലക്ഷണമാണ്? എന്ത് ലക്ഷണം? സ്വരൂപലക്ഷണം. അതിന് സ്വരൂപലക്ഷണം എന്ന് പറയുന്നതിന് എന്താ കാരണം? അത് ഗുണങ്ങളല്ല, അതിനെയോ സ്വരൂപം തന്നെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതാണ് സ്വരൂപമെന്ന്. വേറെ എന്തെങ്കിലും പറഞ്ഞൂടെ? സത്ത് ചെത്ത് ആനന്ദമാണ് ബ്രഹ്മസ്വരൂപമെന്ന് ഭാഷകാരൻ പറയുന്നതിന് എന്താ കാരണം? അതായത് ഉപാധിയിലൂടെ സത്ത് ചിത്ത് ആനന്ദം മൂന്നും അനുഭവവിഷയമാകും. ജീവികൾക്കെല്ലാം, ജീവന്മാർക്കെല്ലാം അത് അനുഭവവിഷയമാകും. അതെങ്ങനെ അനുഭവവിഷയമാകുന്നു? ഉപാധിയിലൂടെ. ഏതുപാധിയിലൂടെ? അന്ധകരണമാകുന്ന ഉപാധിയിലൂടെ. അപ്പോൾ അന്ധകരണമാകുന്ന ഉപാധിയിലൂടെ ആനന്ദം അനുഭവിക്കണമെങ്കിൽ അതിനൊരു ഉറവിടം ഉണ്ടായിരിക്കണം. അതാണ് ബ്രഹ്മം. ഉപാധിയിലൂടെ ഇങ്ങനെ പ്രകടമാകും. അതുപോലെ അറിവ് തർക്കമറ്റ സംഗതിയാണ്, എല്ലാവർക്കും ഉണ്ട് അറിവ്. അപ്പോൾ ഈ അറിവെന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപം തന്നെ, പക്ഷെ ഉപാധിയിലൂടെയാണത്, അന്ധകരണമാകുന്നവന് ഉപാധിയിലൂടെ അത് അനുഭവിക്കുകയാണ് ജീവൻ. അതുപോലെ തന്നെ സത്തിൻ്റെ കാര്യം. അപ്പം ഇത് മൂന്ന് സ്വാഭാവികമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. അന്ധകരണം എന്ന് പറയുന്ന ഉപാധിയിലൂടെ അത് അനുഭവിക്കുന്നതുകൊണ്ട് ഉപാധിയുടെ താരതമ്യം അനുസരിച്ച് ഈ അനുഭവത്തിനും താരതമ്യം വരാം. ഉദാഹരണം പറഞ്ഞ ആനന്ദം തന്നെ, ഉപാധി താരതമ്യം കൊണ്ട് ആനന്ദത്തിന്റെ താരതമ്യം വരുന്നു. അതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. എവിടെയാണ് എവിടെയാണ് ആനന്ദത്തെ കുറിച്ച് പറയുന്നിടത്ത്? യുവാവിന്റെ ആനന്ദം, ശ്രോത്രിയന്റെ ആനന്ദം, രാജാവിന്റെ ആനന്ദം, ഗന്ധർവന്റെ, ദേവന്മാരുടെയൊക്കെ ആനന്ദം എന്ന് പറഞ്ഞിങ്ങനെ ആനന്ദ താരതമ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഈ ആനന്ദ താരതമ്യം എങ്ങനെ ഇതൊക്കെ അനുഭവിക്കുന്നതാണ് ഓരോ ജീവന്മാർ. ആനന്ദ കാരണം പറഞ്ഞത് ഉപാധിയിലുള്ള വ്യത്യാസം. അപ്പോ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആനന്ദം തന്നെ ഇത്തരം ഉപാധികളിലൂടെ ഇത്തരത്തിൽ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. സത്തയെക്കുറിച്ചും പറഞ്ഞു. സത്തയിലുമുണ്ട്, അത് ഉപാധിയുടെ യോഗ്യത അനുസരിച്ചാണ്. സദൈവ സ്വമിതമഗ്ര ആസീത് എന്നൊന്നും കേട്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട് സത്തയുടെ അനുഭവം. പക്ഷെ അവരുടെ സത്തയുടെ അനുഭവം എന്ന് പറയുന്നത് എന്താ? വളരെ പരിമിതമാണ്, പരിച്ഛിന്നമാണ്. അതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു ധാരണയില്ല. പക്ഷേ ശ്രുതി പറയുന്നത് മനസ്സിലാകുമ്പോൾ എന്ത് മനസ്സിലാകുന്നു? ആ സത്ത ആണ് പരമാർത്ഥം, അത് തന്നെയാണ് പരമാർത്ഥ തത്വം. സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് ഐതദാത്മ്യമിതം സർവം, എല്ലാം സത്തയെക്കുറിച്ച് പറയുന്നതാണ്. ഇപ്പൊ സർവവും സത്താണിങ്ങനെ സത്യ അറിയുന്നു. അത് അങ്ങനെ അറിയുന്നതിന് യോഗ്യതയുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പൊ സത്തയുടെ അനുഭവത്തിനും വ്യത്യാസം വരും. എല്ലാവർക്കും ഒരുപോലെയല്ല. തത്വത്തെ അറിയുന്നവനത് അറിയുന്ന പേരെ, അറിയാത്തവൻ അറിയുന്ന പേര്. ഞാനും അങ്ങനെയാണ്. അറിവും എല്ലാവർക്കും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നതാണോ? അവിടെ ഉപാധിയുടെ വ്യത്യാസം കൊണ്ട് അറിവിൽ വ്യത്യാസം വരുന്നു. എങ്ങനെ? അങ്ങനെയാണ്. ഇന്ദ്രിയം കരണമെല്ലാം വേണം ബോധമുണ്ടാകുന്നതിന്. പക്ഷേ ബോധത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാകുന്നു. തത്വത്തെ ശ്രവിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ശരിയായ പ്രമ, സമ്യക് ദർശനം ഉണ്ടാകും. അല്ലാത്തവനുണ്ടാകും. അല്ലാത്തവൻ്റെ അറിവെന്ന് പറയുന്നത് അജ്ഞാന സംശയവിപര്യങ്ങളോടുകൂടിയതാണ്. തത്വത്തെ ഗ്രഹിക്കുന്നവനാണ് സമ്യജ്ഞാനമുണ്ട്. അപ്പോൾ അറിവിലും വ്യത്യാസമുണ്ട്. അതിനൊക്കെ ഒരു പ്രധാന കാരണം എന്താ? ഉപാധിയാണ്. ശുദ്ധമായ അന്ധകരണത്തിൽ ഇതൊക്കെ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഒരാള് അന്ധകരണം ശുദ്ധമാകുമ്പോൾ ആ ശുദ്ധമായ അന്ധകരണത്തിലൂടി സാധാരണ മനുഷ്യൻ ജീവന്മാർക്ക് അനുഭവിക്കാൻ കഴിയാത്ത ആനന്ദത്തെ അനുഭവിക്കാം. അന്ധകരണം ഒരു ഉപാധിയാണ്. അതിനുള്ള ഉപായമാണെന്ത്? എന്താണ്? സമാധി പരിശീലിക്കുക. അതിനോട് ആചാര്യന്മാർ പറയുന്നു. അങ്ങനെ സമാധി പരിശീലിച്ചു കഴിഞ്ഞാൽ അലൗകികമായ ആനന്ദത്തെ ഏകാഗ്രമായ ബുദ്ധികൊണ്ട് അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം ആനന്ദത്തിന് താരതമ്യമുണ്ട്. ആനന്ദത്തിൻ്റെ പരമമായ കാഷ്ഠയെ അനുഭവിക്കാം എന്നെല്ലാം പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതിൽ ഇതിൻ്റെ അഭിപ്രായം ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഭാഷ്യകാരൻ്റെ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? മറ്റൊരു കാര്യം ഇല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് തദ്ധ്യ അസാധ്യം, മുക്തി അസാധ്യമാണ്. നിത്യസിദ്ധ സ്വഭാവമാണ്. പിന്നെ എന്താണത്? ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നു അത്രമാത്രം. ഇതാണ് മുക്തി, ബ്രഹ്മമാണ് മുക്തി എന്നറിയുന്നു ജ്ഞാനം കൊണ്ട്. ഈ ജ്ഞാനത്തിനാണ് ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? സംവിജ്ഞാനം. അതിൻ്റെ ഉപായമായി അന്തരംഗ സാധനയായി പറയുന്ന എന്താണ്? ശ്രവണ മനന നിധ്യാസം. അപ്പം മുക്തിയിൽ ഇവിടെ ഭാഷ്യകാരൻ ആനന്ദത്തിൻ്റെ കാര്യം പറയുന്നില്ല, ഈ പറയുന്നു. അത് പറയുന്നില്ല, തത്വജ്ഞാനത്തിൻ്റെ പ്രകടനത്തിൽ പറയുന്നില്ല, എന്നാൽ ഉപാസനയുടെ പ്രകടനത്തിൽ പറയും ആനന്ദത്തെക്കുറിച്ച്. അത് ശ്രുതി പറയുന്നു, ഭാഷ്യകാരൻ അത് അംഗീകരിക്കുന്നു, അതിനനുകൂലിച്ച് വ്യാഖ്യാനിക്കുന്നു. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ സമ്യക് ജ്ഞാനമെന്നേ പറയുന്നു. അപ്പോൾ ഇവിടെ പരിശോധിക്കേണ്ട കാര്യം എന്താണ്? ഉണ്ടെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്, ഉണ്ടാവണമല്ലോ. ആനന്ദമില്ലെന്ന് പറയാൻ പറ്റും? ഇനി ഞാൻ പറയണം ആനന്ദമില്ല, എന്തുകൊണ്ട് എനിക്കില്ല എന്ന് പറഞ്ഞ് വേറൊരാളുടെ ആനന്ദത്തെ എനിക്ക് നിഷേധിക്കാൻ പറ്റും? ഉപാസനയുടെയാണ്. ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നതും അത് തന്നെ. കാരണം ഉപാസനയിൽ നിന്ന് എന്തുണ്ടാവും? സമാധി. അവിടെയൊക്കെ ആനന്ദത്തെ കുറിച്ചാണ് പറയുന്നത്, അതാരും നിഷേധിക്കുന്നില്ല. ഇനി നമുക്കില്ല എന്ന് വിചാരിച്ച് നമുക്കങ്ങ് നിഷേധിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ? ഉണ്ടെന്ന് പറയുന്നവർക്കൊക്കെ ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷെ ആർക്കെങ്കിലും ഉണ്ടാകാം. ശ്രുതി തന്നെ പറയുന്നു ആനന്ദ താരതമ്യത്തെക്കുറിച്ച്. ഇവിടെ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടി വരുന്ന കാര്യം ഈ ആനന്ദവും മുക്തിയും തമ്മിലുള്ള ബന്ധം. മുക്തിക്ക് കാരണമായി ഭാഷകാരൻ പറയുന്നത് എന്താണ്? സമ്യജ്ഞാനം. അതാണ് ആത്മാവ അരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യോ. ആർക്കും അറിയത്തില്ല ഇത് എത്രയോ തവണ പറഞ്ഞതാണ്. പ്രധാന്യത്തെ രണ്ട് ഭാഗത്ത് വരുന്നതാണ്, ഇത് ആവർത്തിക്കുന്ന ഒരു സംഭവമാണ്. രണ്ടാം അധ്യായത്തിലും വരും, പിന്നെ നാലാം അധ്യായത്തിലും വരും. വലിയ വ്യത്യാസമൊന്നുമില്ലാതെ പ്രാധാന്യമുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഈ ഇതിലൂടെ വരുന്ന സമ്യക് ദർശനം, അതാണ് മുക്തിക്ക് കാരണമായി പറയുന്നത്. അപ്പോൾ സമ്യക് ദർശനമുള്ള ഒരുവനെ സംബന്ധിച്ച് പിന്നെ ഈ ആനന്ദത്തിൻ്റെ ആവശ്യമുണ്ടോ മുക്തിക്ക് എന്നുള്ളതാണ്, അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പല ആചാര്യന്മാരുടെ അഭിപ്രായം എന്താണ്? ജ്ഞാനം ഉണ്ടാകട്ടെ, പക്ഷേ ഈ ആനന്ദം, ഇവിടെ പറയുന്ന ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന ബ്രഹ്മാനം, ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ പോലെ അത് അഭിവ്യക്തമാകുന്ന, അല്ലെങ്കിൽ ആനന്ദസ്ഫൂർത്തി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പ്രത്യേക അനുഭവമാണ്. അങ്ങനെ ഒന്നും ഉണ്ടാകണം എന്നാണ്. അങ്ങനെ ഒന്ന് കൂടിയേ തീരുമെന്നുള്ളതാണ്. അതിന് ഭാഷകാരന്റെ അഭിപ്രായം എന്താണെന്ന് പരിശോധിക്കും. യോഗ്യതാക്കളുടെ അഭിപ്രായം അങ്ങനെ ഇരിക്കട്ടെ, അത് നിഷേധിക്കേണ്ട കാര്യമില്ല. അവിടെ ഭാഷകാരന്റെ അഭിപ്രായം എന്താണ്? അത് പരിശോധിക്കും. അതായത് സമ്യജ്ഞാനം ഫലമാണ് മുക്തിയെങ്കിൽ, ഇവിടെയും പറയും സമ്യജ്ഞാനത്തിനും മുക്തിക്കും ഇടയ്ക്ക് മറ്റൊന്നും ഭാഷകാരം സ്വീകരിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്കൊന്നും സമ്യജ്ഞാനത്തിന് എങ്ങനെ മുക്തിക്ക് കാരണമായി തീരുന്നു അതും പറയുന്നു. എങ്ങനെ? അജ്ഞാനാദികളെ നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ബാധിച്ചുകൊണ്ട്. അജ്ഞാന സംശയാദികളെ ബാധിക്കുന്നു. അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നു എന്നും നശിപ്പിക്കുന്നു എന്നും പറയുന്നതിന് വ്യത്യാസമുണ്ട്. ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ നശിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യാസം എന്താ? അത് തന്നെ. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? അത് തന്നെ. നമ്മളീ പറഞ്ഞു വന്നതനുസരിച്ച് എങ്ങനെ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കും? അത് ശരി, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നാശം എന്ന് പറയുന്നത് ശരീരനാശത്തോടുകൂടി സംഭവിക്കുന്നതാണ്, പ്രാരബ്ധക്ഷയത്തോടുകൂടി സംഭവിക്കുന്നതാണ് നാശം. ബാധ എന്ന് പറയുന്നത് ഇപ്പോ പ്രാരബ്ധം നിലനിൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടാണ് ജീവൻ മുക്തി അതിനെ സ്വീകരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ട് മുക്തി. സമ്യജ്ഞാനം കൊണ്ട് ഇപ്പറയുന്ന അജ്ഞാനം മറ്റും നശിച്ചു കഴിഞ്ഞാൽ ഭാഷകാരം പറയുന്നു പ്രാരബ്ധക്ഷയം അപേക്ഷതേ. പിന്നെ വ്യക്തി എന്ത് ചെയ്യുന്നു? പ്രാരബ്ധക്ഷയത്തെ അപേക്ഷിക്കുന്നു. മുക്തിക്ക് വേണ്ടിയിട്ടല്ല, മുക്തം തന്നെയാണ്. പക്ഷെ മുഖ്യമായ മുക്തി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ജീവൻ മുക്തി എന്ന് പറയുന്നതിന് നമ്മളെന്ത് പറയുന്നു? അത് സ്വാഭാവികമാണ്. അവിടെ ഇതെല്ലാം പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ ഈ പറയുന്ന ആനന്ദ അഭിവ്യക്തി, അത് കാരണം ഈ ആനന്ദം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകത്തില്ല. ഇവർ പറയുന്നതനുസരിച്ചും പണിയെടുത്താലേ പറ്റും. ധ്യാസനം, ധ്യാനം അല്ലെങ്കിൽ ഉപാസന, അത് കർശനമായി അനുഷ്ഠിച്ചാലേ ഈ ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അത് സമ്യജ്ഞാന ഉള്ള ഒരുവനെ സംബന്ധിച്ച് ആ ജീവൻ മുക്തനായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു ആനന്ദ പ്രാപ്തിക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭ്യാസം, ഏതെങ്കിലും തരത്തിലുള്ള അഭ്യാസമല്ല, അത് നിധ്യാസനം തന്നെ, അത് കർത്തവ്യമാണോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുക്തി എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദം പ്രകടമാകുന്നു എന്ന് പറയുമ്പോൾ അത് ആനന്ദം കൂടെ ഉണ്ടായാലേ മുക്തിയാകത്തുള്ളൂ. ആനന്ദമില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുക്തിയാവും? അപ്പോൾ ഭാഷ്യകാരൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് കർത്തവ്യമാണെന്ന് പരിശോധിക്കും. അത് പരിശോധിക്കണമെങ്കിൽ അതെന്താ അങ്ങനെ പറയുന്നു? ഒരാൾ പറയുന്നത് ശരി, എനിക്ക് സമ്യക് ജ്ഞാനമുണ്ട്, പക്ഷേ എനിക്കിനി ആനന്ദം കൂടി വേണം, എന്നാലേ എൻ്റെ മുക്തി പൂർണ്ണമാവൂ. ജ്ഞാനമുണ്ട് പക്ഷെ ആനന്ദം അനുഭവിക്കുന്നില്ല. സാറിന് എല്ലാവരും പറയുന്നു ആനന്ദം കൂടെ വേണം, അതാണ് മുക്തി. മുക്തിക്ക് അതുകൂടി വേണം. അതാണ് മുമ്പ് പറയുന്നത് ജീവൻ മുക്തിയുടെ വിലക്ഷണ ആനന്ദം അനുഭവിക്കണം. അപ്പോൾ അത് വെറുതെ അനുഭവിക്കാൻ പറ്റില്ല, അതിന് ജോലി ചെയ്യണം. അങ്ങനെ ഒരു ജോലി കർത്തവ്യമാണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്താണോ അല്ലയോ, ഭാഷകാരൻ്റെ അനുസരിച്ച് അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടില്ല? അത് തന്നെ, ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്നത് തന്നെയാണ് വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. വ്യാഖ്യാതാക്കൾ പറഞ്ഞല്ലോ, അത് ഭാഷ്യത്തിന്റെ വിശദീകരണമാണ്. ഭാഷ്യകാരൻ വിശദമാക്കാത്ത കാര്യങ്ങളും വിശദമാക്കുന്നതിനാണ് വ്യാഖ്യാനം. കൂടുതൽ സ്പഷ്ടമാക്കുകയാണ് ആണെങ്കിൽ പിന്നെ ഭാഷ്യത്തിന്റെ ആവശ്യം തോന്നുന്നു. അല്ല, വ്യാഖ്യാനത്തിന്റെ ആവശ്യം തോന്നുന്നു. ഭാഷ്യം മാത്രം പോരെ, ഭാഷ്യകാരൻ വ്യക്തമാക്കാത്ത ആശയങ്ങളെ വ്യക്തമാക്കാനാണ് വ്യാഖ്യാനം. അപ്പം വ്യാഖ്യാതാവിന് പറയാം, ഭാഷ്യകാരൻ ഇത് വ്യക്തമാക്കിയില്ല, ഞാൻ വ്യക്തമാക്കി. അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ആനന്ദം കർത്തവ്യമല്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഭാഷ്യകാരൻ പറയുന്നു, ജ്ഞാനം ഒരുവനെ കൃതകൃത്യനാക്കുന്നു. കൃത്യങ്ങളെല്ലാം അവനെ സംബന്ധിച്ച് കൃതമായി കഴിഞ്ഞു. മുക്തി എന്ന് പറയുന്നതിൻ്റെ അടയാളമായി ഭാഷകാരൻ പറയുന്നത് എന്താണ്? കൃതകൃത്യതയാണ്. ഈ കൃതകൃത്യത എന്ന് പറയുന്ന മുക്തന്റെ ബോധ്യമാണ്, ഞാൻ കൃത്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു, ഇനി എനിക്കൊന്നും കൃത്യമായി ചെയ്യാനില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി ആനന്ദത്തിന് വേണ്ടി ഒന്നും പ്രാപിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാതാവ് പറയും അത് ശരിയല്ല. കാരണം ഈ ആനന്ദപ്രാപ്തിക്ക് ശേഷമേ ഒരാൾ കൃതകൃത്യനാവും. എന്താ ഒരുവനെ കൃതകൃത്യനാക്കുന്നത്? വിശക്കുന്നവനെ സംബന്ധിച്ച് ഭക്ഷണം കഴിച്ച് നല്ല തൃപ്തി വരുമ്പോഴാണ് അയാൾ കൃതകൃത്യനാകുന്നത്. അതുപോലെ ജ്ഞാനം കൊണ്ട് ഒരാൾ കൃതകൃത്യനാകുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. എന്താണ് ശരി, കാര്യങ്ങളെല്ലാം മനസ്സിലായി, പക്ഷേ എന്താ എല്ലാം പഴയതുപോലെ തന്നെ. എന്നുവെച്ചാൽ ജ്ഞാനത്തിൽ ആരും കൃതകൃത്യത അനുഭവിക്കുന്നില്ല. ആ കൃതകൃത്യത അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ആനന്ദം വേണം. അതിനുശേഷമാണ് കൃതകൃത്യത എന്ന് പറഞ്ഞാലോ. അത് നശിക്കും, വീണ്ടും ഉണ്ടാക്കണം. മരിക്കുന്നതുവരെ സമാധിയിലിരിക്കണം. അത് സ്വാഭാവികമായ മുക്തിയല്ലേ? എന്തായാലും അതല്ലേ അംഗീകരിക്കാൻ പറ്റും. ജീവൻ മുക്തന്റെയും ഇന്ദ്രിയങ്ങളും കർണങ്ങളും എല്ലാം വ്യവഹരിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും പോണ്ട, സമാധിയിലിരുന്ന് ഞാൻ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, എന്താ കുഴപ്പം? അപ്പൊ കൃതകൃത്യത സ്വയം അനുഭവിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കൃതകൃത്യത അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോലെയുള്ള ജ്ഞാനിമാരാകും, ജ്ഞാനം ഉണ്ടായിട്ട് ഒരു വിശേഷവുമില്ല, അജ്ഞാനിയായി തന്നെ വീണ്ടും പോകുന്നു. ഏ അതുകൊണ്ടല്ലേ പറയുന്നത് ബ്രഹ്മവിത്ത് വരൻ വരിയാൻ വരിഷ്ഠൻ. വരിഷ്ഠനാകുന്നത് വരെ അഭ്യാസം തുടരുക. അപ്പോൾ പൂർണ്ണമായ കൃതകൃത്യതയിൽ തന്നെ ദേഹത്തെ ഉപേക്ഷിക്കാം. എന്താ അവൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഭേദം ഇത് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിനപ്പുറമുള്ള അഭ്യാസം. വ്യാഖ്യാതനത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ ശ്രുതിയിലെ അതേ ബ്രഹ്മത്തെ ഭൂമാവൈ അതിനു കൂടിയ ആണെന്ന് വേറെ ഒന്നും ഇല്ല. ആ മുക്തിയവസ്ഥയെ ബ്രഹ്മത്തെ പ്രാപിച്ചുകൊണ്ട് വീണ്ടും പ്രാപിക്കാൻ വേറെ ആണെന്ന് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നു. ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടില്ല? അതായത് ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ കൃതകൃത്യത ജ്ഞാനം കൊണ്ട് തന്നെ സംഭവിക്കുന്നു, മറ്റൊന്നും കൊണ്ടല്ല. പക്ഷെ ജ്ഞാനമുണ്ട്, പക്ഷെ ഒരു വിശേഷമില്ല എന്നാണ് ബ്രഹ്മം ഈ പറഞ്ഞതെല്ലാം മനസ്സിലായി. പക്ഷെ കൃതകൃത്യത അനുഭവിക്കാൻ പറ്റുന്നില്ല, ഇത് മനുഷ്യന്റെ അനുഭവം. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ജ്ഞാനത്തിന് ശേഷം സമാധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ഇതാണ് ലോകത്ത് കണ്ടുവരുന്ന അനുഭവം. അങ്ങനെ അപ്പോൾ എങ്ങനെ ആ ആനന്ദം അവന് കർത്തവ്യമായി തോന്നുന്നു, അതുകൂടെ ചെയ്യണം. അപ്പോൾ അത് ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് എങ്ങനെ അത് വേണ്ട എന്ന് പറയാൻ പറ്റുമെന്നാണ്. അതോ ഭാഷ്യകാരൻ പറഞ്ഞതിന് വ്യാഖ്യാതാക്കൾ കൂടുതൽ വിശദീകരിക്കുകയാണ്? ഭാഷ്യകാരൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്. അപ്പം ശ്രുതിയുടെ താല്പര്യം ഭാഷ്യകാരൻ പറഞ്ഞതുപോലെ ഭാഷ്യകാരൻ്റെ താല്പര്യം വ്യാഖ്യാതാക്കൾ പറയുന്നു. അങ്ങനെയായിക്കൂടെ? അല്ലെങ്കിൽ ഭാഷ്യകാരൻ പറഞ്ഞതെന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പറയണം ഇതിൻ്റെ ആവശ്യമുണ്ടാകും. എന്ന് പറയാൻ പറ്റും. വ്യാഖ്യാനം എന്ന് പറയുമ്പോഴേ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ വ്യാഖ്യാനിക്കുന്നു. അത് ശരി. ആത്മാ നിരതിശയ സ്വരൂപമാണോ ആനന്ദോ ബ്രഹ്മേതി വ്യജാനാ ശ്രുതി എന്ന് പറയുന്നു. ബ്രഹ്മം ആനന്ദമാണ്. അപ്പോൾ ഇത് വളരെ ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ ഇനി അടുത്ത് വ്യാഖ്യാതാക്കണം പറയും. ജ്ഞാനവും മുക്തിയും ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്ന് ഇല്ല ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ. ഭാഷ്യകാരൻ അംഗീകരിക്കുന്നില്ല. ജ്ഞാനം കൊണ്ട് ഒരുവന് കൃതകൃത്യത അനുഭവിക്കണം. കൃതകൃത്യത അവന്റെ അനുഭവമാണ്. കൃതം കൃത്യം മയ എന്നുള്ളത് അയാളുടെ അറിവാണ്. അപ്പോൾ അതിന് കാരണമായി ഭാഷ്യകാരം പറയുന്നത് ജ്ഞാനം ആണ്, ആനന്ദമല്ല. ചോദിക്കും, എന്നാൽ പിന്നെ എനിക്ക് ജ്ഞാനമുണ്ടല്ലോ, എനിക്കെന്തുകൊണ്ട് കൃതകൃത്യത അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്റെ ജ്ഞാനം സമയം ജ്ഞാനമല്ല. കേവലം ജ്ഞാനം പോരെ, ഭാഷ്യകാരൻ പറയുന്ന എന്താണ്? സമ്യജ്ഞാനം. സമ്യജ്ഞാനം ഇത്തരത്തിലുള്ള എല്ലാ വിഭ്രാന്തികളെയും സംശയങ്ങളെയും എല്ലാം നിരാകരിക്കുന്നു. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അവിടെ പ്രത്യേകിച്ചൊരു മുക്തിക്ക് വേണ്ടി മറ്റൊരു അഭ്യാസത്തെ സ്വീകരിക്കാത്തത്. മുക്തി എന്ന് പറയുന്നത് കൃതകൃത്യതയാണ്. എന്നാൽ കൃതകൃത്യത എന്ന് പറയുന്നത് ആനന്ദത്തെ അനുഭവിച്ചാലേ കൃതകൃത്യനാവൂ എന്ന് പറഞ്ഞാൽ എന്തുവരും? ഭാഷ്യകാരം പറയുന്നതനുസരിച്ച് ആദ്യം സമ്യക് ജ്ഞാനം, പിന്നെ ആനന്ദം, പിന്നെ മുക്തി. അപ്പൊ സമയം ഞാനേ സംബന്ധിച്ചിടത്തോളം കർത്തവ്യമേ ഇല്ല ഒരു ഒരു കാര്യത്തിനും. സമയജ്ഞാനം കൊണ്ട് തന്നെ അയാള് മുക്തനായിരിക്കുന്നു. അത് പല ഭാഗത്തും ഭാഷകാരം പറയുന്നു. ജ്ഞാനത്തിനും മുക്തിക്കും ഇടയ്ക്ക് കാര്യാന്തരം വാരേരി, മറ്റേതെങ്കിലും ഒരു കർത്തവ്യത്തെ നിഷേധിക്കുന്നു ഭാഷകാരം പറയുന്നു. കാര്യാന്തരത്തെ മറ്റെന്തെങ്കിലും ഒന്ന് ചെയ്യാം, സമാധി പരിശീലിക്കുകയോ ആവശ്യമില്ല. എന്തിനു വേണ്ടി ആവശ്യമില്ല? മുക്തിക്ക് വേണ്ടി ആവശ്യമില്ല. അതും പ്രത്യേകമാണ്. മുക്തിക്ക് വേണ്ടി അഭ്യാസങ്ങളുടെ ആവശ്യമൊന്നും ഇല്ല. കാരണം മുക്തി എന്ന് പറയുന്നത് നിത്യസിദ്ധമായ ഒന്നാണ്. സിദ്ധമെന്ന് പറഞ്ഞത് പ്രാപിക്കുന്ന ഒന്നല്ല, നിത്യാപ്തമാണ്. കാരണം എന്തുകൊണ്ട്? ബ്രഹ്മസ്വരൂപമാണ്, ബ്രഹ്മം നിത്യാപ്തമാണ്. അപ്പൊ നിത്യമാപ്തമായ ഒന്നിനെ എങ്ങനെ പ്രാപിക്കാൻ കഴിയും? പ്രാപിക്കാൻ കഴിയും. പിന്നെ മുക്തിയെ സംബന്ധിച്ചുള്ള ഭ്രമങ്ങൾ, ഭ്രാന്തികൾ, വിപരീയ ബുദ്ധി, അത് നിരാകരിക്കാനേ പറ്റുമോ? അതിനു വേണ്ടിയിട്ടാണ് എന്ത് സമ്യജ്ഞാനം. അപ്പൊ അതിനിടയ്ക്ക് കാര്യാന്തരങ്ങളൊന്നുമില്ല. അപ്പൊ സമ്യജ്ഞാനമുള്ള ഒരുവനെ സംബന്ധിച്ച് പിന്നീട് ആനന്ദപ്രാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി ഒന്നും തന്നെ കർത്തവ്യമായി ഇരിക്കുന്നില്ല. അപ്പോ ഇനി ഒരാൾ പറയുകയാണ്, അല്ല എനിക്ക് ദുഃഖമുണ്ട്, സമയജ്ഞാനമുണ്ട്, ദുഃഖമുണ്ട്, അതുകൊണ്ട് ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട് എനിക്കിനി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, ആനന്ദത്തെ പ്രാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അറിവ് സമയജ്ഞാനമല്ല. ഇതാണ് ഭാഷകാരന്റെ കാഴ്ചപ്പാടനുസരിച്ച്. അപ്പൊ ഇവിടെ ആനന്ദത്തെക്കുറിച്ച് പറയുന്നത് സമയജ്ഞാനത്തിന് ശേഷമുള്ള ആനന്ദത്തെക്കുറിച്ചല്ല. കാരണം സമയജ്ഞാനത്തിന് ശേഷം ഉള്ള ആനന്ദം എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്ന എന്താണ്? തദ്ധി അസാധ്യം. സാധ്യമായ ആനന്ദമല്ല, അത് അസാധ്യമാണ്, ബ്രഹ്മസ്വരൂപമാണ്. അങ്ങനെ ഒരാളിന് ശരി ഇനി കുറച്ച് സമാധിയോടെ പരിശീലിച്ചിട്ട് എന്തെങ്കിലും സാധിക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ ജ്ഞാനം സമയജ്ഞാനമല്ല. വീണ്ടും അയാൾക്ക് എന്തൊക്കെ ഭ്രാന്തികളുണ്ട്, മാറിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു സമയജ്ഞാനത്തിന് മുമ്പ് ഒരാൾക്ക് വേണമെങ്കിൽ ഈ സമാധി പരിശീലിക്കാം. നിധിധ്യാസനം, ധ്യാനം, ഉപാസന എല്ലാം ഒരർത്ഥത്തിലാണെന്ന് ഭാഷകാരൻ പറയും. അതൊക്കെ അതിന് മുമ്പാവാം, അതിൻ്റെയൊക്കെ പ്രയോജനവും വരെയാണ്. പക്ഷെ മുക്തിക്ക് എവിടെയും ആത്മാവ ദുഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യ എന്ന് പറയുന്ന വ്യാഖ്യാനിക്കുന്നിടത്തും ദുഷ്ടവ്യ എന്ന് പറയുന്നതിന് ഭാഷകാരൻ എന്താ അർത്ഥം പറയുന്നത്? ദർശനാർഹ, ദർശനത്തിന് അർഹമാണ്. ദർശനം എന്ന് പറഞ്ഞാൽ സമ്യക് ദർശനം, സമ്യജ്ഞാനം. ബ്രഹ്മം സമ്യജ്ഞാനത്തിന് അർഹമാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ച് ഒരുവന് സമ്യജ്ഞാനം ഉണ്ടാകാം. അതോടുകൂടി എല്ലാ ഇടപാടുകളും തീർന്നു. ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി ഒരാൾക്ക് പറയുകയാണ് എനിക്ക് സമ്യജ്ഞാനമുണ്ട്, പക്ഷേ സമാധി ഇല്ലാത്തതുകൊണ്ട് എന്തോ കുറവുണ്ട്, ആനന്ദം അനുഭവിക്കാത്തതുകൊണ്ട് കുറവുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് സമയജ്ഞാനം ഉണ്ടായിട്ടില്ല, അയാളുടെ ബോധം ശരിയല്ല, എന്തോ ഭ്രാന്തി കൊണ്ടാണ് വീണ്ടും അത്തരം അഭ്യാസങ്ങളിലേക്ക് പോകുന്നത്. അതിന് സമയജ്ഞാനത്തോടെ കൂട്ടുകൂടിയിട്ട് സമയജ്ഞാനമാണെങ്കിൽ എന്ത് വരുന്നു? അവിടെ പിന്നെ അയാൾ മുക്തനാണ്, അവിടെ കർത്തവ്യം ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. സമയജ്ഞാനം എന്ന് പറയുന്നത് എന്റെ വിശദീകരണം മുമ്പ് പറഞ്ഞു. എന്താണ് സമയജ്ഞാനം എന്ന് പറഞ്ഞാൽ? അജ്ഞാന സംശയ വിര്യങ്ങളെ ബാധിക്കുന്ന ജ്ഞാനം, അതാണ് സമയജ്ഞാനം. അജ്ഞാന സംശയ വിവര്യങ്ങളെ ബാധിക്കുന്ന ജ്ഞാനമാണ് സമ്യക്ജ്ഞാനം. അതുകൊണ്ട് മുക്തിയെ സംബന്ധിച്ചുള്ള ഭാഷ്യകാരന്റെ കാഴ്ചപ്പാടുമായിട്ട് നോക്കുമ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ഭ്രാന്തി ഉണ്ടാക്കും. ഒരു വലിയ പണ്ഡിതന്മാരാണെങ്കിലും ആശയക്കുഴപ്പമുണ്ടാകും, എന്താണ് അപ്പോൾ ഈ ആനന്ദം ഉണ്ടാകും. അപ്പോൾ അത് ഭാഷ്യകാരന്റെ ആശയം വളരെ സ്പഷ്ടമാണ്, നേരെയാണ്. കാരണം ഇവിടെ പലരും ധരിച്ചിരിക്കുന്നത് ഈ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആനന്ദത്തിലിരിക്കുന്നതെന്നാണ്. ഒരു വലിയൊരു ആനന്ദത്തിയിരിക്കും, തീർച്ചയായിട്ടും ആനന്ദത്തിയിരിക്കുന്നത് മുക്തി തന്നെയാണ്. എന്ത് ദുഃഖത്തിൽ നിന്നും ഉള്ള മുക്തിയാണ്. പക്ഷെ അങ്ങനെ ആനന്ദത്തിലിരിക്കുന്നതിന് സമ്യക്ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആനന്ദത്തിയിരിക്കുന്ന ആൾ മുക്തനാകത്തുമില്ല. എന്തുകൊണ്ട് സമ്യക്ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല? കാരണം സമാധി എന്ന് പറയുന്നത് പല സാധനങ്ങളിലൂടെയും ഒരാൾക്ക് പ്രാപ്തമാകും. സമ്യക്ജ്ഞാനം വേണമെന്നില്ല. തന്ത്രമന്ത്ര യന്ത്രങ്ങൾ എന്തുപയോഗിച്ച് ഒരാൾക്ക് സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. അവിടെ എത്തിച്ചേർന്ന് ആനന്ദത്തിയിരിക്കും ചെയ്യും. ആനന്ദത്തിയിടും ചിലപ്പോൾ തട്ടിപ്പോകാം, വീണ്ടും സംസാരം തുടരും. സമ്യക്ജ്ഞാനം അങ്ങനെയല്ല. അതാണ് സംസാര നിവൃത്തി സംഭവിക്കുന്നത്. അപ്പോൾ സമ്യക്ജ്ഞാനം എന്താണെന്നുള്ളത് ഭാഷകാരൻ വിശദീകരിക്കുന്ന രീതിയിൽ ഒരാളെ ഗ്രഹിക്കണം. അപ്പോൾ അത് അയാളുടെ സമ്യക്ജ്ഞാനമാകും. ആ സമ്യക്ജ്ഞാനത്തിൽ പിന്നെ രണ്ടാമതൊന്നും തന്നെ കർത്തവ്യമായിട്ടില്ല, അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ചിലരപ്പോൾ സംശയിക്കും, എന്താണോ ശരി സമ്യക്ജ്ഞാനം ഉണ്ടായി, ഒരാൾക്ക് സമ്യക്ജ്ഞാനം ഉള്ളത് കൊണ്ടല്ല ചോദിക്കുന്നത്, ഒരു ഊഹം. സമ്യക്ജ്ഞാനം ഉള്ളവന് പിന്നെ ചോദ്യമുണ്ട്, അത് മനസ്സിലാകും. അതിനെനിക്ക് സമ്യക്ജ്ഞാനം ഉണ്ടായി എന്നാലും ഒരു സംശയം, അതില്ല. അങ്ങനെ ഒരു സമ്യക്ജ്ഞാനം ഈ പറഞ്ഞതിനെ കുറിച്ച് ശരിയായ ബോധമില്ലാത്തവന് ചോദ്യം വരാം, ശരി സമ്യക്ജ്ഞാനം ഉണ്ടായി ഒരാൾക്ക്. പിന്നെ അയാൾ അന്നപാനാദി വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നില്ലേ. അല്ലേ, ഇനി ഭാഷകാരം പറഞ്ഞതനുസരിച്ച് സർവകർമ്മങ്ങളെയും ത്യജിച്ചു കഴിഞ്ഞാലും ഭിക്ഷാടനമുണ്ടല്ലോ. അന്നപാനങ്ങൾ ഏർപ്പെടുന്നു, അതോടൊപ്പം ഈ സമാധി പരിശീലനം കൂടെ ഇരുന്ന എന്താ ദോഷം? അതുകൂടെ ഇരുന്നോട്ടെ. ദോഷം എന്തെങ്കിലും ഉണ്ടോ? എന്ത് ദോഷം? ആ രാഗാദികളിലൂടെ പ്രാപ്തമാകുന്നതാണ് എന്ത് അന്നപാനാദികൾ. അപ്പൊ അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറും. പക്ഷെ വീണ്ടും വിശന്നാൽ വീണ്ടും കഴിച്ചേ പറ്റൂ. അല്ലേ, വിശപ്പ് മാറി നന്നേക്ക് മാറുമോ? ഇല്ല. അപ്പൊ ഭിക്ഷാടനം മറ്റൊരു സ്ഥിരം പരിപാടിയാക്കേണ്ടി വരും. സമാധിയോ പിന്നെ എങ്ങനെ അപ്പോ അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താണ് മുമ്പിൽ തന്നെ ഇയാൾ ഇതൊക്കെ അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സംസ്കാരം കൊണ്ട് അയാൾക്ക് സമ്യജ്ഞാനം ഉണ്ടെങ്കിലും അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു? സമാധി പരിശീലിക്കുന്നു. എന്നിട്ട് ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ ഇവിടെ പറയുന്നു ഭാഷകാരൻ തന്നെ പലയിടത്തും പറയും. ഇപ്പം ശമതമാദികൾ അത് മുമ്പ് ഒരാൾ ശീലിച്ചു, അമാനിത്വം അദമ്പിത്വം, അത് വളരെ ക്ലേശങ്ങൾ സഹിച്ച് സാധനാരൂപത്തിൽ ശീലിച്ചു. തത്വജ്ഞാനം വന്നപ്പോൾ അതൊക്കെ സഹജമായി, സഹജമായി തന്നെ ഇരിക്കുന്നു. പിന്നെ ശീലിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരാൾ മുമ്പ് സമാധി ശീലിച്ചിരുന്നു, അങ്ങനെ ശീലിച്ച ഒരാളിന് നേരത്തെ തന്നെ ഇങ്ങനെ സമാധിയിലും ആനന്ദത്തിനും ഒക്കെയുള്ള നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് സമയജ്ഞാനത്തിന് ശേഷം അയാൾ അതിൽ തന്നെ മുഴുകുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവും. രാഗാദികൾ കൊണ്ട് ഭക്ഷണത്തിൽ മുഴുകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ശരിയാവും. എന്താ ഒരു സംശയം? കർത്തവ്യമല്ല, സഹജമായി അത് വരുന്നു. കർത്തവ്യ ബുദ്ധിയൊന്നുമില്ല. എങ്ങനെ അത് സംസ്കാരം? അതിൻ്റെ സംസ്കാരം പ്രബലമായുള്ളതുകൊണ്ട് അത് ചെയ്യുന്നു, സമാധിയിലിരിക്കുന്നു. കർത്തവ്യമല്ല, അതെനിക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ള കർത്തവ്യ ബുദ്ധിയോടുകൂടിയല്ല അത് സംഭവിക്കുന്നു, സഹജമായി സംഭവിക്കുന്നു. അപ്പോൾ അയാളിങ്ങനെ സമാധിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. മുക്തൻ തന്നെയാണ്, ജ്ഞാനം കൊണ്ട് തന്നെ അയാൾ മുക്തനായി. അങ്ങനെ സ്വീകരിക്കാം. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, അന്നപാനാദികളെല്ലാം ചെയ്യുന്നത് ക്ഷുത് പിപാസ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്, ശരീരധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ന ദ്വേഷ്ടിന കാംക്ഷതി, ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല, ഒന്നിനെയും കാംക്ഷിക്കുന്നില്ല. ദുഃഖം നിത്യനിവൃത്തമാണ്. അപ്പം ദുഃഖം നിവൃത്തിക്ക് വേണ്ടി ഇനിയൊരു പ്രവൃത്തിയുടെ ആവശ്യം ഇല്ല. ആനന്ദമാണെങ്കിലോ നിത്യസിദ്ധമാണ്, അതിനുവേണ്ടി ഒരു പ്രവൃത്തിയുടെ ആവശ്യം ഇല്ല. അപ്പോൾ ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിക്കൊരു സാധ്യമുണ്ട്. ആ സാധ്യത്തിന് വേണ്ടി ആ പ്രവൃത്തി വിധിച്ചിരിക്കുകയാണ് ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ഇന്ന ഉപായം ചെയ്യുക, സുഖപ്രാപ്തിക്ക് വേണ്ടി ഇന്ന ഉപായം ചെയ്യുക എന്ന് ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രവൃത്തി നിവൃത്തിക്കനുസരിച്ചുള്ള, പ്രവൃത്തി നിവൃത്തിക്കുള്ള വിധി നിഷേധങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തി നിവൃത്തികളെല്ലാം ഒരാൾ ഏതവസ്ഥയിലാണ് നടക്കുന്നത്? അജ്ഞാനാവസ്ഥയിൽ. അജ്ഞാനാവസ്ഥയിൽ അത് നടക്കും. ഭക്ഷണം കഴിക്കൂ എന്ന് ആരെങ്കിലും വിധിച്ചതുകൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നു? അല്ല, അത് രാഗതപ്രാപ്തമാണ്. അതിനെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. പ്രാരബ്ധത്തെ കുറിച്ച് ഇനി അടുത്ത് വിശദീകരിക്കും. അതാണ് അത് പ്രാരബ്ധപ്രാപ്തം എന്ന് പറയുന്നത്. അത് ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സമാധി എന്ന് പറയുന്നത് അതുപോലെയാണ്. സമാധി എന്ന് പറയുന്ന ഒരാൾ അനുഷ്ഠിക്കുന്നത് വെറുതെ വിശപ്പും ദാഹവും പോലെ അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് പോലെ വരുന്ന ഒരു സാധനമാണോ സമാധി പരിശീലനം, അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനം? അതെങ്ങനെ വന്നു? അത് വിധി കൊണ്ട് വന്നതാണ്. വിധി പ്രതിഷേധങ്ങൾ കൊണ്ടാണ് അതിൻ്റെ പരിശീലനം വരുന്നത്. അതുകൊണ്ട് സാധ്യമായ ഒന്നുണ്ട്. എന്താണ്? ആനന്ദപ്രാപ്തി സാധ്യമായ ഒന്നുണ്ട്. അപ്പൊ സാധ്യമായ ഒന്നും തനിക്ക് നേടേണ്ടതില്ല, തനിക്ക് കർത്തവ്യമില്ല എന്ന് ബോധ്യം വന്ന ഒരുവൻ, അങ്ങനെ ഒരു ബോധമില്ലാതിരുന്ന സമയത്ത് ചേരുന്ന അഭ്യാസങ്ങൾ വീണ്ടും തുടരും. അത് തുടരുന്നു എന്ന് വെച്ചാൽ അയാൾ ശീലിക്കുന്നില്ല. തുടരുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണോ? ശീലിക്കുന്നില്ല. വിശപ്പുണ്ടാകും പോലെ ഭക്ഷണം ശീലിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അത് സമ്മതിച്ചു. സമാധി അഭ്യാസം എന്ന് പറയുന്നത്, അഭ്യാസം ചെയ്യാതെ സമാധിയിലെത്താൻ പറ്റുമോ? സമാധി എന്ന് പറയുന്നത് എങ്ങനെയാണോ വിധി വിഹിതം, ആ വിഹിതമായ മാർഗത്തിലൂടെ സഞ്ചരിക്കാതെ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പ്രാപിക്കാൻ പറ്റും, ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ച് പ്രാപിക്കുന്ന സാധ്യമായിരിക്കുന്ന സമാധിയെ ക്ഷുത് പിപാസ നിവൃത്തിക്ക് വേണ്ടിയിട്ട് അന്നപാനാദികളെപ്പോലെ കാണാൻ പറ്റും? രണ്ട് സമമായി കാണാൻ പറ്റും? അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ആനന്ദത്തെ പ്രാപിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് ബോധമില്ലാത്ത സമയത്ത് ധരിച്ചുകൊണ്ട് ചെയ്ത അഭ്യാസങ്ങൾ, അതൊരു ലക്ഷ്യത്തിന് വേണ്ടി വിധിച്ചിരിക്കുന്നതാണ്. സമാധി എന്തിനു വേണ്ടി? ആനന്ദപ്രാപ്തിക്ക് വേണ്ടി. ആനന്ദപ്രാപ്തി എന്തിന്? മോക്ഷം. അതാണ് മോക്ഷം. അപ്പോൾ ഇതെല്ലാം സമ്യജ്ഞാനത്തിന് യോജിക്കുന്ന കാര്യമാണോ? ആണോ? ഒരു സാധന എന്ന് പറയുന്ന ഒരു സാധ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സാധന സാധ്യങ്ങളിൽ ഭ്രാന്തിയില്ലാത്തവരും സാധന സാധ്യശൂന്യനായിരിക്കുന്നവരും ഭ്രാന്തിക്ക് വിധേയമായി ചെയ്ത സാധനകൾ ഭ്രാന്തി മാറിയാലും ചെയ്യൂ? എന്താ ഒരു സംശയം ഉണ്ടെന്നോ ഇല്ലെന്നോ? വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ദൃഷ്ടദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടിയത്, വിശപ്പെന്ന് പറയുന്ന ദൃഷ്ടദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടി, തൃപ്തിക്ക് വേണ്ടി, ദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടി. അതുപോലെ അത് വിഹിതമല്ലല്ലോ. അജ്ഞാനാവസ്ഥയിൽ വിഹിതമല്ലല്ലോ. സമാധി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ശാസ്ത്രം വിധിച്ചിരിക്കുന്നതാണ് ആനന്ദപ്രാപ്തിക്ക് വേണ്ടി സമാധി സ്വീകരിക്കുക. എന്തിന്? അവനതിന് തയ്യാറാകുന്നു. അതാണ് മുക്തി. അപ്പൊ മുക്തിയെക്കുറിച്ചുള്ള ഭ്രാന്തി കൊണ്ടാണ് എന്ത് ചെയ്തത്? അയാൾ സമാധിയിൽ പോയത്. ഭാഷ്യകാരം പറയുന്നതനുസരിച്ച്. ഭാഷ്യകാരം പറയുന്നത് സമ്യക്ജ്ഞാനമാണ്. അപ്പം സമ്യക്ജ്ഞാനം വന്നപ്പോൾ സാധനത്തെ സംബന്ധിച്ച് സാധ്യത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തി മാറി. ഇത് ഭക്ഷണവും വിശപ്പും അതുപോലെ അല്ല. വിശപ്പു മാറുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് ഭ്രാന്തിയാണെന്ന് ഒരിടത്തും ബോധിപ്പിക്കുന്നില്ല. ഉണ്ടോ ആരെങ്കിലും ബോധിപ്പിക്കുന്നു വിശപ്പ് മാറുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഭ്രാന്തിയാണ്? അതല്ല. പിന്നെ ബോധിപ്പിക്കുന്ന എന്താണോ ഇതെല്ലാം ഒരു ഭ്രാന്തി പ്രതീതിയാണ്. അപ്പോൾ അതിന് വിശേഷിച്ച് എന്താണ് ബോധിപ്പിക്കുന്നത്? ഇത് സാധനം, ഇത് സാധ്യം എന്നുള്ള ബുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് മുക്തനാകുക. എന്നാലേ അയാളെ എന്ത് പറയാൻ പറ്റുമോ? കൃതകൃത്യം, എനിക്ക് കർത്തവ്യമൊന്നുമില്ല എന്ന് ബോധിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ബോധം വരുന്നതിന് മുമ്പ് കർത്തവ്യ ബുദ്ധിയോടുകൂടി ചെയ്ത ഒന്നാണെന്ത്? കാരണം അതിനൊരു സാധ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുന്നത് സമാധി പരിശീലനം എന്ന് പറയുന്നത് സഹജമായി വരുന്ന ഒരു പ്രവൃത്തിയാണോ അതോ വിഹിതമായി വരുന്ന പ്രവൃത്തിയാണോ എന്നുള്ളതാണ്. അത് അന്നപാനാദികളെ പോലെയാണ്. അതുപോലെയാണോ വിഹിതം? എങ്ങനെ സഹജമാവും? വിഹിതമായി ഒന്നും സഹജമാവാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഉദാഹരണം പറഞ്ഞാൽ വേദം വിജിരിക്കുന്നു, അഗ്നിഹോത്രം ചെയ്യുക, അത് എത്ര കാലം ചെയ്തു കഴിഞ്ഞാലും അത് വിഹിതം തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ സൈക്കിളിൽ ചവിട്ടുന്ന പോലെ അത് പിന്നെ സ്പീഡിന് കൈയും പൊട്ടി ചവിട്ടാൻ പറ്റും. അതുകൊണ്ട് അത് വിഹിതമല്ലാതാകില്ല. സൈക്കിളിൽ ചവിട്ടുന്നതേ കുറച്ചു കാലം കഴിഞ്ഞാൽ കൈയും പൊട്ടി ചവിട്ടും എന്ന് പറഞ്ഞ്, എന്നുവെച്ചാൽ അത് നമ്മളതിൽ നമുക്ക് അഭ്യാസം കൊണ്ടത് നമുക്ക് അനായാസമായി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ അഗ്നിഹോത്രം ചെയ്യുന്നവനും ആദ്യമൊക്കെ പുസ്തകം സൈഡിൽ വെച്ചിട്ട് ഗണപതി ഹോമം ചെയ്യുന്ന പോലെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യും. ആണ്, നെയ്യ് ഒഴിക്കുന്നതിന് ചിലപ്പം വെള്ളം എടുത്ത് ഒഴിച്ചെന്നിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെന്താവും? സഹജമാകത്തില്ല. അതിന് നല്ല എക്സ്പീരിയൻസ് ആവും. എന്നാലും അത് വിഹിതമാണ്. എന്തുകൊണ്ട്? അത് വിധിച്ചിരിക്കുകയാണ് ചെയ്യണം. ദുഃഖ വിഘ്ന നിവാരണത്തിന് വേണ്ടി വിധിച്ചിരിക്കുകയാണ്. അത് വിഹിതമല്ലാതാകത്തില്ല. വിഹിതം എന്നായാലും വിഹിതം തന്നെ. ആ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. അപ്പോൾ വിഹിതമായൊരു കർമ്മം കൃതകൃത്യനായ ഒരുവൻ, അത് വെച്ചാൽ ഒരു സാധ്യത്തെ പ്രാപിക്കേണ്ടതായ ഒരു കർമ്മം, ഈ പറയുന്ന ആള് പിന്നെ എന്തിനു വേണ്ടി ചെയ്യണമെന്നുള്ളതാണ്. ശരി, ചെയ്യുമെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ വേണമെങ്കിൽ പറയാം, ഒരു തമാശയ്ക്ക് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി. ഇതെന്താ, കോമഡി ഷോയാണ്? തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? കോമഡി ഷോ ആണെങ്കിൽ ശരി. ഒരു എങ്ങനെ ലോകത്തിന് അതുകൊണ്ടാണ് ഈ ജ്ഞാനികളെല്ലാം ഇങ്ങനെ പബ്ലിക്കായി കണ്ണു ഉടച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ കാണാം, യൂട്യൂബിൽ ഒരുപാടുണ്ട്. പരിശോധിച്ചു പോകണം. യൂട്യൂബിൽ ധാരാളമുണ്ട്. അതാ, ഇതുവരെ സവികല്പ സമാധിയാണ്, ഇനി നിർവികല്പ സമാധിയാണ്. ശരി, ഞാൻ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളും ചിന്തിക്കുക. എന്താണ്, എവിടെ എത്തുമെന്നറിയാനുണ്ട്. പലതും ഇങ്ങനെ വിട്ടിട്ടുണ്ട്, ഒരിടത്തും ഒന്നും എത്തിയിട്ടില്ല.